ആകെ രണ്ടുപേർക്കേ ഉള്ളൂ സംശയം, ബാക്കി എല്ലാവരുടെയും സംശയം തീർന്നിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് നൈസർഗിക രേഖത്തിന് മാത്രമേ രുചി പ്രകാരം ലോകം സംഭവിക്കൂ എന്ന് ഞാൻ പറഞ്ഞെന്നാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. പറഞ്ഞോ? പറഞ്ഞെങ്കിൽ അത് തെറ്റാണ്. അല്ല, ഇങ്ങനെ നൈസർഗിക രേഖത്തിന് മാത്രമേ രോഗി പ്രകാരം ലോകം വരും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇപ്പൊ ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ അബദ്ധം സംഭവിക്കാം, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ല സാക്ഷാത് ദൈവം തമ്പുരാൻ പറഞ്ഞാലും അത് തെറ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ തെറ്റാണെന്ന് പറയേണ്ട കാര്യമില്ല, അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ രോരി പറഞ്ഞപ്പോൾ ഇത് നൈസർഗിക രൂപമാണ്, ഇവിടെ ലോകം സംഭവിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ മാത്രമേ സംഭവിക്കൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അല്ല, ഇത് പുനാരമതേ എന്നുള്ളിടത്ത് ആ ഉദാഹരണം പറയുമ്പോൾ ഇത് നൈസർഗിക രോഗമാണ്, ഇവിടെ മറ്റൊന്നും വരത്തില്ല, ഇവിടെ ഇതുകൊണ്ട് ലോകം സംഭവിക്കുമെന്ന് ഞാൻ വിശദീകരിച്ചെങ്കിൽ അത് ശരി, അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് പോലെയാണ് ഞാൻ പറഞ്ഞെങ്കിൽ അത് തെറ്റ്. അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ശരിയാണ്, കാരണം രുത്വയത്വങ്ങളും മറ്റു രണ്ട് ഉദാഹരണങ്ങളും വരത്തില്ല. ഗുരുഹു രക്ഷതി എന്ന് പറയുന്നിടത്ത് അവിടെ ഗുരുത്വയത്വങ്ങൾ വരത്തില്ല. ഇപ്പൊ ചില സമയം പറയുമ്പോഴും ചിലപ്പോൾ നമ്മൾ ചിന്ത ഒരു തരത്തിലായിരിക്കും, വാക്ക് ചിലപ്പോൾ കൂടെ എത്തിയില്ലെന്ന് വരും. അപ്പോൾ ചിലപ്പോൾ ചിന്തയും വാക്കും നമ്മളൊരു പൊരുത്തക്കേട് വന്നിട്ട് അറിയാതെ ചിലപ്പോൾ അബദ്ധം സംഭവിച്ചു പോകും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കൂടണം, കാരണം ഞാൻ പറഞ്ഞത് ഇതുവരെ നമ്മൾ എത്ര ക്ലാസ്, 1000-ൽ അധികം ക്ലാസ്സുണ്ട്. ഇതുവരെ ഒരു ക്ലാസ്സും ഞാൻ രണ്ടാമത് കേട്ടിട്ടില്ല, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. ഒരിക്കൽ പറഞ്ഞാൽ പറഞ്ഞത്, അതുകൊണ്ട് ഇത് കേട്ടു നോക്കണം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം എഡിറ്റ് ചെയ്തോളും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയം എനിക്കിപ്പോൾ ശേഷിക്കുന്നു, എന്തുകൊണ്ട് ഒരാൾ മാത്രം ഇത് കേട്ട്, ഇത്രയും ഇരിക്കുന്നവരിൽ ഒരാൾ മാത്രം എന്തുകൊണ്ട് ഇത് കേട്ട്? ഞാൻ പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ, ബാക്കിയുള്ളവരെന്താ കേൾക്കാത്ത? എന്തോ ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ തിരുത്തണം. അല്ല, ഇത് പറയുന്ന അങ്ങനെയല്ല. ഹരിരാജത്തെ ഗുരു ഇവിടെയൊക്കെ ചോദ്യം ശരിയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. നൈസർഗിക രേഖത്തിന് രോഗി പ്രകാരം മാത്രമേ രോഗി പ്രകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പുനാരമത എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ഓർമ്മ വന്നു. അതായത് അവിടെ പറഞ്ഞു, തുടങ്ങും പറഞ്ഞു, ഈ രേഖ എന്ന് പറയുന്ന നൈസർഗിക രേഖമാണ്, ഇവിടെ മറ്റൊന്ന് വരാൻ സാധ്യതയില്ല. അപ്പം ഇവിടെ ഇത് മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. രൂരി പ്രകാരമുള്ള രേഖലോകം മാത്രമേ സംഭവിക്കത്തുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ആ സെന്റൻസ് പൂർത്തിയാക്കാതെ ഞാനവിടെ നിർത്തി. ഒരു അർദ്ധവിരാമം ആ സെന്റൻസുകൾ വീണ്ടും കേട്ടു നോക്കുക. എന്നിട്ട് പിന്നെ അടുത്ത് പറയുന്നത് മറ്റുദാഹരണങ്ങളാണ്. അവിടെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതങ്ങനെ അർദ്ധവിരാമത്തിൽ നിർത്തിയപ്പോൾ കേട്ട ആളിനൊരു ഭ്രമം ഉണ്ടായത്. അതുകൊണ്ട് അത് ശരിയല്ല. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ആർക്കാട് ഒരിക്കൽ കൂടെ കേട്ടു നോക്കുക എവിടെയാണ് തെറ്റുപറ്റിയെന്ന്. അടുത്ത് വേറെ ചോദ്യം വന്നിരിക്കുന്നത് പൂർവോത്രാസിദ്ധം എന്ന സൂത്രത്തിന്റെ പ്രവർത്തനം ഇപ്പോഴും കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. എപ്പോഴും ഇതുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാനത് പഠിപ്പിക്കാത്തത്. ഞാൻ ആ സൂത്രം വ്യാഖ്യാനിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം എനിക്കറിയാം അത് ആശയക്കുഴപ്പം ഉണ്ടാക്കും. അപ്പോൾ തൽക്കാലം അത് പഠിക്കാതിരിക്കുക. ആശയക്കുഴപ്പം ഒഴിവാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മനസ്സിൽ വയ്ക്കുക. പിന്നെ ഇനി താഴെ എന്താണെന്ന് നോക്കാം. രാമസ് ഗച്ഛതി സസജുഷോരു രാമര ഗച്ഛതി രാമ ഓ ഗച്ഛതി അതോരോരപ്പുളതാക്കുളതേ രാമോ ഗച്ഛതി. ശരിയാണ് എഴുതിയിരിക്കുന്നത്. ദേവാ ഹസന്തി ദേവാര് ഹസന്തി ദേവായു ഹസന്തി ദേവാ ഹസന്തി അത്ര സസജുഷോരു. അവിടെയെല്ലാം എഴുതിയിരിക്കുന്നത് ശരിയാണ്. അക്ഷരങ്ങളുടെ സംസ്കാരം നടത്തിയതിനു ശേഷം ത്രിപാദിയിൽ പദസംസ്കാരം നടത്തിക്കഴിഞ്ഞാൽ എന്നുവെച്ചാൽ എഴുതിയിരിക്കുന്നത് ശരിയല്ല, പക്ഷെ ആൾ ഉദ്ദേശിക്കുന്നത് ശരി തന്നെയാണ്. ത്രിപാദിയിലെ പദസംസ്കാരം കഴിഞ്ഞു വീണ്ടും തിരിച്ച് സപാദ സപ്താധ്യേന സൂത്രം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് മനസ്സിലാക്കിയതിൽ എവിടെയോ പ്രശ്നമുണ്ടെന്നാണ്. ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ലാത്തടത്ത് പ്രശ്നമുണ്ടെന്ന് സംശയിക്കുന്ന പ്രശ്നത്തിന് അതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് അതൊരു പ്രശ്നമാണ്. ഇവിടെ ഒരു പ്രശ്നമില്ല. ത്രിപാദിയിലെ സംസ്കാരങ്ങളെല്ലാം നടത്തി കഴിഞ്ഞാൽ പിന്നെ സഭാ സപ്താധിയിലേക്ക് പോകേണ്ട കാര്യമില്ല. അത് അവസാനം ആണ് എന്നും മനസ്സിലാക്കിയതിൽ പ്രശ്നമുണ്ടെന്ന്. ഒരു പ്രശ്നമില്ല. എന്നെന്തിനാണ് സംശയിക്കുന്നത്? പ്രശ്നമില്ലാത്തടത്ത് മുൻപറഞ്ഞ രൂപങ്ങളിൽ സസ്യജോഷത്തിനു ശേഷം തിരിച്ച് സപാദ സപ്താധ്യയിലേക്ക് പോകുന്നു. എന്തുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റുന്നു? അത് ഞാൻ വിശദീകരിച്ചു. സസജുഷോരു കഴിഞ്ഞിട്ട് അതുപോലെ ഒരു അപ്ലതാതപ്പുളിതേ എന്തുകൊണ്ടാണ് അവിടെ പൂർവോത്തരാസിദ്ധ സംഭവിക്കാത്തതെന്ന് ഞാൻ വിശദീകരിച്ചാണ്. എന്ത് സമാധാനം പറഞ്ഞത്? അതെ, അവിടെ രൂ എന്ന് പറഞ്ഞിരിക്കുന്നു. പണിനി ഒരു നിയമം പറഞ്ഞു കഴിഞ്ഞാൽ അത് അലംഘനീയമെന്നല്ല, അതിന് ഭേദഗതികൾ വരാം. അവിടെ രൂ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചത് ചെയ്യുന്നു. അത് പറഞ്ഞാണ് ഈ ചെറിയ കാര്യങ്ങളെ വലിയ വിഷയങ്ങളായിട്ട് എടുക്കരുത്. ഇത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. സസ്യഷരു ഋത്വം വിധിച്ചു, അതോരോരോ അപ്രതയിൽ രൂ പറഞ്ഞു. അതുകൊണ്ട് അതിനുശേഷം അതോരോരോ അപ്രതയെ പ്രവർത്തിച്ചു. ഇത് വളരെ ലഘുവായ ഒരു കാര്യമാണ്. അപ്പൊ ചെറിയ കാര്യങ്ങളെ വലുതായി കാണുക, വലിയ കാര്യങ്ങളെ ചെറുതായി കാണുക, അത് ശരിയാവില്ല. അപ്പോൾ നിസ്സാരമായ കാര്യങ്ങളെ നിസ്സാരമായി തന്നെ കരുതും. അപ്പം വ്യാകരണം പഠിക്കുമ്പോൾ തലയ്ക്കധികം വെയിറ്റ് കൊടുക്കരുത്, ഭാരം കൊടുക്കരുത്. കൊടുത്താൽ കുഴഞ്ഞു പോകും. എൻ്റെ ആവശ്യമുണ്ടോ? വളരെ സിമ്പിളാണ്. ഞാനത് വിശദീകരിച്ചു. അതൊരു അപ്ലതാതപ്ലത എന്ന് പറയുന്നിടത്ത് രൂ പറഞ്ഞു. ഏതൊരു സസജുഷുലൊരു അതുകൊണ്ട് ആ സൂത്രം പ്രവർത്തിക്കുന്നു. ആ സൂത്രം പ്രവർത്തിക്കാതിരിക്കാൻ പറ്റും. അതെന്താണ്? പൂർവോത്ര സിദ്ധം എന്ന് പറയുന്ന നിയമത്തിന്റെ അപവാദമാണത്. ആ നിയമം സാർവത്രികമുണ്ട്. ഇതിവിടെ മാത്രമല്ല, ഇനി പല സ്ഥലങ്ങളിലും വരും. അതിലുള്ള വേറെ ഒരു ഉദാഹരണവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇരുവരെയും ട്രലോവെ പൂർവ്വസിദ്ധിയിൽ പോകണം. അവരെ ശ്രദ്ധിക്കണം, ഞാൻ പരാതി തന്നെ ശ്രദ്ധിക്കണം. ഇരുവരി എന്ന് പറയുന്നത് ദർവാദിയിലാണ്, ട്രലോവെ പൂർവ്വസിദ്ധിയിൽ പോകണം. സ്വഭാവസത്താദിയിലാണ്, കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന ലോഭ നിമിത്തമായ ലോഭനിമിത്തമായ രേഖം പരമരിക്കുക. അങ്ങനെ പറയണമെങ്കിൽ രോഗി നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഇതുപോലെ ഒരുപാട് ഉദാഹരണം വരും. ഇത് മാത്രമല്ല, അപവാദ സൂത്രങ്ങൾ പ്രവർത്തിക്കും. തിരുവാദിയുള്ള സൂത്രങ്ങൾക്ക് എന്തെങ്കിലും അപവാദ സൂത്രം ഉണ്ടെങ്കിൽ അത് സിദ്ധവേണ്ടത്തിൽ അത് പ്രവർത്തിക്കും. ഇങ്ങനെയൊക്കെ ആ നിയമങ്ങൾക്ക് എല്ലാ മാറ്റങ്ങളും വരും. അപ്പോ എന്താണ്, ഏത് നിയമങ്ങളെയും ഉൾക്കൊള്ളാനും ഏത് നിയമങ്ങളെയും മാറ്റാനും നമ്മൾ തയ്യാറായിരിക്കണം. ഇത് വ്യാകരണം എന്ന് പറയുന്നത് ഇതൊരു കഠിന വ്രതമൊന്നുമല്ല. പൂർവോത്തര അസിദ്ധം എന്ന് വെച്ചാൽ അസിദ്ധം തന്നെ, ഞാൻ അവിടെ നിന്ന് മാറത്തില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതുകൊണ്ട് കുറച്ച് ഫ്രീ ആകുക മനസ്സുകൊണ്ടും ചിന്തയിൽ നോക്കുക, അപ്പൊ ശരിയാവും. ചോദ്യത്തിൽ അവ്യക്തത ഉണ്ടെങ്കിൽ ക്ഷമിക്കൂ, ക്ഷമിക്കുമല്ലോ, ഇല്ലെങ്കിലും ക്ഷമിക്കാം, ഒരു വിരോധമില്ല. ഇപ്പൊ ചോദ്യം ചോദിച്ചെന്ന് വിചാരിച്ച് അതിൽ ക്ഷമയുടെ പ്രശ്നമൊന്നും വരുന്നില്ല. ഏകദേശം എല്ലാ രൂപങ്ങളിലും ഇതേ പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വിചാരിച്ച ഇതൊരു ചെറിയ പ്രശ്നമൊന്നാണ്, ഇതൊരു വലിയ പ്രശ്നമാണ്. വേറെ ഒരിടത്തും ഈ പ്രശ്നമില്ല. എല്ലാ രൂപങ്ങളിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ചാൽ എല്ലാ രൂപങ്ങളിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതായി എനിക്കിതുവരെ പിടിയിട്ടിട്ടില്ലല്ലോ. ഈ പ്രശ്നം നമ്മൾ പഠിച്ചെടുത്ത് രണ്ട് സ്ഥലത്തേ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് ഞാൻ പറയാതെ തന്നെ ബാക്കിയുള്ളവർ പറഞ്ഞു, ഒന്ന് ഞാൻ പറഞ്ഞു. ട്രലോവേ പൂർവസ്യ ദീർഘണ എന്ന് പറയുന്ന സൂത്രം സഭാ സപ്താധിയിലാണ്, രോരി ത്രിപാദിയിലാണ്. അപ്പൊ രോരി എന്ന് പറയുന്ന സൂത്രം പ്രവർത്തിച്ചതിന് ശേഷം ഈ സൂത്രം പ്രവർത്തിച്ചു, ദീർഘം വിധിച്ചു. നമ്മൾ പറഞ്ഞതനുസരിച്ച് ത്രിപാദിയിലെ സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മുമ്പുള്ള സൂത്രം പ്രവർത്തിക്കാൻ പാടില്ല. അവിടെ ഈ ചോദ്യം ചോദിക്കാം, അല്ലാതെ പഠിച്ച എല്ലായിടത്തും ഈ പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന ആള്, ഈ ചോദ്യം എഴുതിയ ആള്, ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതിൽ കൂടുതൽ വേറെ വ്യാഖ്യാനങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്, അതാണ് തകരാറ്. മറ്റ് വ്യാഖ്യാനങ്ങളിലിരുന്ന് തല പോയിക്കുന്നുണ്ട്, അവിടെയാണ് ഈ തകരാറ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും സരളമായ രീതി പറയുമ്പോൾ അതുകൊണ്ട് മനസ്സിന് തൃപ്തി വരാതെ ഈ സ്വാമി പറയുന്നതിനും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കണമെന്നുള്ളൊരു ദുരാഗ്രഹങ്ങളിലുള്ളത് കൊണ്ട് വേറെ വ്യാഖ്യാനങ്ങളിലിരുന്ന് മസ്തിഷ്ക വ്യായാമം ചെയ്യുന്നു. ശരിയാവത്തില്ല. ഞാൻ നിങ്ങളോട് മറ്റ് വ്യാഖ്യാനങ്ങൾ റെഫർ ചെയ്യാൻ പറഞ്ഞ് ഇതിന് സഹായകമായ രീതിയിലാണ്. അതിലേക്ക് കൂടുതൽ കടന്നുപോയി കഴിഞ്ഞാൽ, അതായത് ഈ വ്യക്തിക്ക് തകരാറ് സംഭവിച്ചെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂർവോത്ര അസിദ്ധം എന്ന് പറയുന്ന സൂത്രം അങ്ങോട്ട് പഠിക്കാൻ ശ്രമിച്ചു, അവിടെയാണ് തകരാറ് പറ്റിയത്. അത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, സ്വയം പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ സ്വയം പഠിച്ചതെല്ലാം തൽക്കാലം മനസ്സിൽ നിന്ന് കളയുക, ഇത് മരുന്നതാണ്. ഇല്ലെങ്കിൽ മുമ്പോട്ടും പ്രശ്നങ്ങളിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും, എനിക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. മറ്റ് വ്യാഖ്യാനങ്ങൾ നോക്കി എന്തൊക്കെ മനസ്സിലാക്കി വെച്ചോ അതെല്ലാം ഇനി എന്ത് ചെയ്യണം, മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യണം, കഴുകിക്കളയണം. എന്നിട്ട് ഞാൻ പറഞ്ഞ മാത്രം കേൾക്കുക, എന്നിട്ട് ചിന്തിക്കുക, അപ്പോൾ പ്രശ്നം എളുപ്പമാകും. അതായത് ആൾക്കാർ പറയും കൊക്കിലൊത്തുന്നതേ കൊത്താവും എന്ന് പറയാറുണ്ട്. കൂടുതൽ കയറി കൊത്താൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പോ അത് ഞാൻ പറഞ്ഞുകൊണ്ട് വിഷമമൊന്നും തോന്നരുത്. സംഗതി അവിടെ തെറ്റുപറ്റിയിരിക്കുന്നു. കാരണം ഈ വ്യാഖ്യാനങ്ങൾ പലരും എഴുതിയിരിക്കുന്നത് വായിക്കുന്നവർ മനസ്സിലാക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ പാണ്ഡിത്യം കൂടെ അറിയണമെന്നുള്ള രീതിയിലാണ്. മനസ്സിലാക്കിയിട്ടല്ലേ പാണ്ഡിത്യം മനസ്സിലാക്കാൻ പറ്റും. അവിടെയൊക്കെ നമുക്ക് തകരാറുണ്ടാവും. ആദ്യം എന്താണോ പഠിപ്പിക്കുന്നതിന് ശരിക്കങ്ങോട്ട് ഉൾക്കൊള്ളുക, പിന്നെ കഴിവുണ്ടെങ്കിൽ മുമ്പോട്ട് പോവുക. എന്റെ പിറകെ വരണമെന്ന് ഞാൻ പറയുന്നില്ല, മുമ്പോട്ട് പോകാം എന്നുള്ളവർക്ക് പോകാം. പക്ഷെ ആദ്യം ഞാൻ പറയുന്ന ഉൾക്കൊള്ളാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മൂക്കടിച്ച് താഴെ വീഴും, പല്ല് പോയി കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയും. അത് ഞാൻ കാണിച്ചു തന്ന വഴിയല്ല. പൂർവപരവർണങ്ങൾക്കാണ് മാറ്റം സംഭവിക്കുന്നത്. 3, 4 3 രാമസൂത്ര രാമ ഇത് കുഴപ്പം ഇതാണ്, ആളത്തിന് ഇത്തിരി സ്പീഡ് കൂടുതല എന്ന് വെച്ചാൽ പറയുന്നതിന് മുമ്പേ ചിന്തിക്കാൻ ശ്രമിക്കുന്നു, അവിടെ തകരാറ് വരുന്നു. പൂർവപരവർണങ്ങൾക്കാണ് മാറ്റം സംഭവിക്കുന്നത്. അത് അബദ്ധധാരണകളാണ്. ഇവിടെ പൂർവപരവർണങ്ങൾക്ക് പൂർവവും പരവെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥാനി കാണും, ആ സ്ഥാനിയുടെ പൂർവം സ്ഥാനിയുടെ പരമെന്നാണ് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ തെറ്റായി ധരിച്ചതിന് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും അതിനൊരു കുറ്റമായി കാണരുത്. ഇപ്പൊ ഹരിസ് രാജത്തെ, ഹരിജ് രാജത്തെ, ഇവിടെ പൂർവേത് പരമേത്. നമ്മുടെ സ്ഥാനി എന്ന് പറയുന്നത് അവിടെ എന്ത് വന്നാലും, ലോകം വന്നാലും അത് അരുകയാണ്. അതിന്റെ പൂർവം എന്ന് പറയുന്ന ഈ ആണ്, പരവം എന്ന് പറയുന്ന രാജതയിലെ രായാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് പൂർവപരവർണങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു. ഇവിടെ പൂർവപരവർണങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല, പൂർവർണം ഹരി എന്ന് പറയുന്നതിന്റെ ഇകാരത്തിന് മാറ്റം സംഭവിക്കുന്നു. ഈ എന്നാകുന്നു. പരത്തിലിരിക്കുന്ന എന്താണ്, രാജതയിലെ രാ, അതിന് മാറ്റം സംഭവിക്കുന്നില്ല. ഇത് ഒരാൾക്ക് വേണ്ടി പറയണമെങ്കിൽ ഇത് എല്ലാവർക്കും, ചിലരുടെ മനസ്സിൽ സംശയം ഒളിച്ചു വയ്ക്കും, പറയത്തില്ല. ചിലർ പറയുന്നു, പറയുന്നു മോശക്കാരനാകുന്നു എന്ന് ധരിക്കരുത്. ഞാൻ കുറച്ച് കടുപ്പിച്ച് പറയുന്നത് അത് വ്യക്തമായി ധരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത്തരം സംശയങ്ങളൊക്കെ പലരുടെയും മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഇത്തരം കൺഫ്യൂഷൻ പലരുടെയും മനസ്സിലുണ്ട്. എന്താണ് പൂർവം, എന്താണ് പരമെന്നും. ഈ സ്ഥാനിയല്ല പരമെന്ന് പറയുന്നു. ഇവിടെ ഉദാഹരണം എന്താണ്, ഹരി രാജതേ, ഹരിസ് രാജതേ, ഹരിര് രാജതേ. മറിച്ച് സ്ഥാനിയെ വെച്ചുകൊണ്ട് നമ്മൾ പൂർവത്തെയും പരത്തെയും കാണുന്നു. ഹരിര് എന്ന് പറയുന്ന പൂർവം എന്താണ്, ഈ പരം ഏതാണ്, രാ. അപ്പോ ഇവിടെ ഈ വ്യക്തി ധരിച്ചത് പൂർവത്തിനും പരത്തിനും മാറ്റം വന്നു എന്നാണല്ല. ഇവിടെ മാറ്റം വന്ന ഏതിനൊക്കെ, പൂർവത്തിനും മാറ്റം വന്നു, സ്ഥാനിക്ക് മാറ്റം വന്നു. സ്ഥാനി രേഖ ലോപിച്ചുപോയി, പൂർവ്വ വികാരത്തിന് ദീർഘവും വന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അശ്രദ്ധ കൊണ്ട് പറ്റിപ്പോകുന്നതാണ്. ചോദിച്ചില്ലെങ്കിലും ചോദിക്കാത്തവരുടെ മനസ്സിലും ഇങ്ങനെയുള്ള കൺഫ്യൂഷനുകൾ വരാം. ഇതൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. ഈ പൂർവ്വപരങ്ങൾ തിരിഞ്ഞു പോവുക, തെറ്റ് സംഭവിക്കുക. അതുകൊണ്ട് അത് എന്താണ്, പൂർവപരവർണങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല. അത് പിന്നെ ബാക്കിയുള്ള ചോദ്യം അപ്രസക്തമാണ്. പിന്നെ പദസംസ്കാരം, അക്ഷര സംസ്കാരം, ഇവിടെയെല്ലാം ഞാൻ ഉദ്ദേശിക്കാത്ത പല അർത്ഥങ്ങളും ധരിച്ചിരിക്കുന്നു. ഞാൻ പദസംസ്കാരം, ബാക്യ സംസ്കാരം രണ്ടു കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനെ ബന്ധപ്പെടുത്തി മനസ്സിലാക്കുക. ഈ പദസംസ്കാരം, അക്ഷര സംസ്കാരം, ഈ രണ്ട് കാര്യങ്ങൾ ബന്ധപ്പെടുത്തി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പദങ്ങളെ നമ്മൾ ഇപ്പം രാമഹ മനസ്സിലാക്കും, അതിനെ പ്രത്യേകം എടുത്ത് നമ്മൾ സംസ്കരിക്കുമ്പോൾ അതിനെ പറയും പദസംസ്കാരം. രാമഹ ഗ്രാമം ഗച്ഛതി, ഒരു വാക്യത്തിൽ വെച്ചുകൊണ്ട് ഇതിൽ ഓരോ പദങ്ങളിലും നമ്മൾ പ്രക്രിയകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ വാക്യ സംസ്കാരം എന്ന് പറയും. അത് രണ്ടും എന്തിന് പ്രത്യേകിച്ച് എങ്ങനെ പറഞ്ഞു? അല്ല, രാമഹ എന്ന് പറയുന്നിടത്ത് വിസർഗം വരുന്നത് അവസാനം എന്നുള്ള അംശത്തെ എടുത്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞത് ചിലപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയെന്നിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്നുള്ളതിനും അപ്പുറമായിരിക്കും. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ അക്ഷര സംസ്കാരം എന്ന് പറയുന്ന അതിൻ്റെ അവിടെ അതുമായിട്ടൊരു ബന്ധമുള്ള കാര്യമുണ്ട്. സംശയരോഗം ഉണ്ടെന്നാണ്. ഈ സംശയരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നിവാരണമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കുറച്ചുകൂടി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. തൽക്കാലം ഈ വ്യക്തി മറ്റ് വ്യാഖ്യാനങ്ങൾ പരിശോധിക്കാതിരിക്കുക. വ്യാകരണത്തിനെ സംബന്ധിച്ച് ഒരു കാര്യം പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം അതിൽ സംശയമൊന്നും ഇല്ലെങ്കിൽ മാത്രം പിന്നെ അത് അടുത്ത് വ്യാഖ്യാനങ്ങൾ പരിശോധിക്കുക. വ്യാഖ്യാനങ്ങൾ നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും, ചെയ്യാൻ പറ്റും. അപ്പം എല്ലാം കൂടെ ഒരു വ്യാകരണ എന്ന് പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? കാകദൃഷ്ടി, ഭഗവത്ധ്യാനം എന്നെല്ലാം പറയുന്നു. കാകദൃഷ്ടി എന്ന് വെച്ചാൽ ഒരു ചരിഞ്ഞുള്ള നോട്ടം, എവിടെയും ചുഴിഞ്ഞു നോക്കുക, ഓരോ അക്ഷരങ്ങളിലും ശ്രദ്ധിക്കുക എന്താ സംഭവിക്കുന്നത്. അത് ഒരു പരന്ന പഠനം ഇവിടെ സാധ്യമല്ല. നമ്മൾ ബാക്കിയുള്ളതൊക്കെ പഠിക്കുന്ന പോലെ സാറിന് നമ്മൾ പഠിക്കുന്നത് മറ്റ് വിഷയങ്ങളൊക്കെ കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു സാധാരണ നമ്മൾ പഠിക്കുന്ന പരന്ന പഠനമാണ്. ഒരു കാര്യം പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് പലതിൽ നിന്നും വിവരങ്ങളെടുത്ത് ഒരു പൊതു ആശയത്തെ ഉണ്ടാക്കുക, ആ തരത്തിലുള്ള ഒരു പഠനം ഇവിടെ സാധ്യമല്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് ആവശ്യം, ഏകാഗ്രമായിട്ടുള്ള ഒരു സന്ധി എന്ന് പറഞ്ഞാൽ എവിടെയാണോ അത് മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മളെ മനസ്സിനെ നിർത്തണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് ചിന്തിച്ച് പോകരുത്, കാടുകയറരുത്. അത് പൊതുവായി സാഹിത്യം പോലെയുള്ള വിഷയങ്ങൾ പഠിക്കുന്നവർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച്. ഇത് ഒരു വിവരശേഖരണമല്ല, ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ച് നമ്മുടെ മനസ്സിൽ വെക്കുകയല്ല, ഒരു കാര്യത്തിൽ മനസ്സിന് ഊന്നുക എന്നുള്ളതാണ്. നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഓരോ അക്ഷരത്തിലും വരണം, എന്ത് മാറ്റം വരുന്നു. അപ്പോ ചിന്ത പരന്നു പോകാതെ ഒരിടത്ത് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. കുറച്ച് ക്ഷമ ആവശ്യമാണ്. പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ചു കളയാമെന്നൊന്നും വിചാരിക്കരുത്, പെട്ടെന്ന് നിരാശപ്പെടരുത്, കുറച്ച് ക്ഷമ വേണം. നിരാശപ്പെട്ടിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ വ്യാകരണം പഠിക്കില്ലായിരുന്നു. കാരണം പല സമയത്തും നിരാശയുടെ വക്കത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ഇത് പഠിക്കാൻ പറ്റത്തില്ല, കഴിയില്ല, മടക്കി വയ്ക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് മുമ്പോട്ട് പോകണമെന്നുള്ളൊരു താല്പര്യം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ ഞാനും കടന്നു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ എനിക്ക് പുതുമയൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പരിഹാരം പറയുന്നത്. കുറച്ചുകൂടി ഏകാഗ്രത വരുത്തുക. തൽക്കാലം മറ്റ് എന്ന് നോക്കാതിരിക്കുക. ടി വിയിലൊക്കെ ഡോക്ടറോട് ചോദിക്കാവുന്നൊരു പരിപാടിയുണ്ടല്ലോ, അതുപോലെ ഒരു സമാധാനമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ശരിയാവും, ശരിയാകാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വേറെ ആർക്കും ഒരു സംശയമില്ല ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളിൽ. എല്ലാവർക്കും എല്ലാം നല്ല തിട്ടമായി. എനിക്കിപ്പോൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. പിന്നീട് എന്നെ കുറ്റം പറയരുത്, അത് പഠിപ്പിച്ചു മനസ്സിലായില്ല എന്ന് പറയാൻ അവസരം ഉണ്ടാക്കുക. അപ്പൊ അടുത്ത സൂത്രത്തിലേക്ക് കടക്കാമെന്ന്. എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് മാന്തുന്നത്? ചോദിക്കാണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കുക. അടുത്തിരിക്കുന്ന ആളിന് മാന്തി എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? അത് പറഞ്ഞില്ല ഞാൻ, സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ. എന്നെ മാന്താനുള്ള ഇനി അടുത്തിരിക്കുന്നവരെ മാന്തിയിട്ട് കാര്യം വരുന്നില്ല. ചോദിക്കുക, എന്താണ് സംശയം? കേട്ടില്ല. ഉദാഹരണങ്ങൾ, കൂടുതൽ ഉദാഹരണം. അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. നമ്മൾ പഠിക്കുന്ന ഓരോന്നിനും കൂടുതൽ ഉദാഹരണം വേണ്ട. അതാണ് നമ്മൾ ബ്രഹ്മസൂത്രത്തിൻ്റെ ക്ലാസ് ചെയ്യുന്നത്, ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. അവിടെ ഇരിക്കാറുണ്ടോ? അത് ഇതിൻ്റെ ഉദാഹരണമാണ് അവിടെ മുഴുവൻ. എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഉദാഹരണത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളെത്ര ഈ പഠിച്ച ഓരോന്നിനും എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ ഇതിനകം തന്നെ ചെയ്തു. അതാണ് ഉദാഹരണം എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, ഇത് നമ്മുടെ തിയറി, അവിടെ പ്രാക്ടിക്കൽ. അവിടെ നമ്മൾ ഓരോ ഉദാഹരണങ്ങളായിട്ട് ചർച്ച ചെയ്യും. അതും എങ്ങനെ പ്രയോഗത്തിൽ വരുന്ന ഉദാഹരണം. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചൊരു ഉദാഹരണം പറയുന്നു, അത് പ്രയോഗത്തിൽ വരണമെന്നില്ല. മറ്റങ്ങനെയല്ല, ശിഷ്ടപ്രയോഗമേ ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ് നിയമം. ഞാനിപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് വൈയാകരണന്മാർ കണ്ടാൽ പറയുമ്പോൾ അത് തെറ്റാണെന്ന് പറയും. അങ്ങനെ ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്, പ്രയോഗിക്കാത്ത എന്തിനു ഉദാഹരണം പറഞ്ഞു. പക്ഷെ നമ്മൾ ചില കുറുക്കു വഴികൾ നോക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ശരിക്കും ശിഷ്ടപ്രയോഗങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഉത്തരം പറയുന്നുണ്ട്. എല്ലാവർക്കും അത് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബ്രഹ്മസൂത്രത്തിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. എല്ലാ സന്ധികളും എല്ലാം ഇതുവരെ പഠിപ്പിച്ചതല്ല, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. അതാണ് ഉദാഹരണം. പിന്നെ വേറെ എന്താണ്? ഏതിന്റെ അത് ഞാൻ ആദ്യമായി പറഞ്ഞു. എന്താണ് വിഗ്രഹം എന്ന് പറയുമ്പോൾ സമാസം. കാരണം ഇവിടെ ഇപ്പം ഭോ ഭഗോ അഖോ ആ പൂർവസ്യ, ഞാനത് വിട്ട് കംപ്ലീറ്റ്. എന്തുകൊണ്ടാണ് അത് വിട്ടത്? കാരണം അതൊരു സമസ്തപദമാണ്, അവിടെ വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം പറയണം, വിഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന സന്ധി പറയണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ടി വരും. തുടക്കത്തിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സമാസം പഠിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. അതുകൊണ്ട് അങ്ങനെ വരുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും വിട്ടിട്ടാ പോകുന്നു. ചിലപ്പോൾ ഒരാൾക്ക് മനസ്സിലായെന്നിരിക്കും, ബാക്കിയുള്ളവർക്ക് മനസ്സിലാകാതെ വരും. അതുകൊണ്ട് വിഗ്രഹം അങ്ങനെയുള്ള ഭാഗങ്ങൾ, ഞാൻ വിട്ട ഭാഗങ്ങൾ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ, പഠിപ്പിച്ച ഭാഗങ്ങളിൽ സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം. വിട്ട ഭാഗങ്ങൾ വിട്ടത് തന്നെ. അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. ആ വിശദീകരണങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല, മനസ്സിലാകത്തില്ല. ഈ പറഞ്ഞതുപോലെയുള്ള കൺഫ്യൂഷനുകൾ വരും. ഇപ്പൊ വേറെ വ്യാഖ്യാനം വായിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞാണ് കൺഫ്യൂഷൻ വന്നത്. ഏതത് ചട്ടത്തിച്ച തയോഹോ ഏത് തദോഹോ. അപ്പൊ അതിപ്പോ നമുക്കതുകൊണ്ട് കാര്യമില്ല. ഇപ്പോഴേ സമാസം പഠിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. പക്ഷെ ഇപ്പോ ഒരാൾക്ക് വേണ്ടി ഇതൊക്കെ വിശദീകരിക്കുമ്പോൾ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അത് ഭാരമായി തീരും. അത് മാത്രമല്ല, അങ്ങനെ വിഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിക്കുന്നതിനൊക്കെ നിങ്ങളും സമാധാനം പറയേണ്ടി വരും. ഇപ്പൊ വിഗ്രഹം ചോദിച്ചുകൊണ്ട് മാത്രം ആസൂത്രണം നോക്കുക, ഗോ ഭഗവാ ഗോ പൂർവ്വ സൈവാശി അവിടെ എഴുതിയിരിക്കുന്നു നോക്കുക, ഭോ ഭഗോ അഘോ ആ. ഇതൊരു സമസ്ത പദമാണ്. വിഗ്രഹം വന്നു, സമാസം വന്നു, സന്ധി വന്നു. അപ്പം നമ്മൾ സാധാരണ പദാന്തസന്ധികളാണ് നമ്മൾ ചെയ്യുന്നത്. പദമധ്യത്തിൽ വരുന്ന സന്ധികളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ ചോദിക്കും, അഘോയുടെ പരത്തിലായിരിക്കുന്നു ഇവിടെ ഏതാ സന്ധി വരേണ്ടത്? അഘോ ആന്നിരിക്കും, എന്താ അത് വരാത്തത്? എന്താ വരാത്തത്? അതാ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എനിക്കും പ്രശ്നമാണ്, നിങ്ങൾക്കും പ്രശ്നമാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ വിട്ടിട്ടങ്ങ് പോവുക, ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. അതായത് ഭോ ബഹോ അഘോ അപൂർവസി. നമ്മൾ ഇപ്പൊ പഠിക്കുന്ന സന്ധി അല്ലെങ്കിലും സമാസമാണ്. പിന്നെ അത് വിശദീകരിക്കും, ആ കാര്യങ്ങളെല്ലാം പറയും. അഘോ ആന്നിരിക്കുന്നിടത്ത് ഓയുടെ പരത്തിലായിരിക്കുകയാണ്. ഏങ്ങ പദാന്ത ദതി ഇവിടെ പൂർവ്വരൂപം വരേണ്ടാണ്, വന്നിട്ടില്ല. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ അത് നോക്കണ്ടേ, എന്തുകൊണ്ടത് വന്നില്ല? യോ ശരി, നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. അപ്പോ ഇത് പാണിനിയുടെ സൂത്രമാണ്. സൂത്രത്തിൽ പാണിനി പറഞ്ഞ നിയമം ഇവിടെ പാലിച്ചിട്ടില്ല. ഇത് ഒരു സ്ഥലത്തല്ല, പല സൂത്രങ്ങളുണ്ട്. ഉഗാൽ ഹർസ ദീർഘപ്രദ വർദ്ധിരാദേശ് അവിടെയൊക്കെ ഈ സൂത്രങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. ഇവിടെ എന്തുകൊണ്ട് ഇത് നോക്കാൻ നമുക്ക് എന്താ സംഭവിച്ചിരിക്കുന്നു? ഇവിടെ പൂർവ്വരൂപം വന്നില്ല, എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാരെല്ലാം ഇരുന്ന് തല പോയിഞ്ഞ് ആലോചിച്ച് എന്താ അവസാനം അവരൊരു സമാധാനം കണ്ടെത്തി. എന്താണ് സൗത്രത്വ സൗത്രത്വ സന്ധ്യഭാവ സൗത്രം. സൗത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂത്രേഭവം സൗത്രം, സൂത്രത്തിൽ സംഭവിച്ചിരിക്കുന്നു അതാണ്. സൂത്രത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഛന്ദോവത് സൂത്രാണി ഭവന്തി എന്നാണ് അതിൻ്റെ അർത്ഥം. സൂത്രം എന്ന് പറയുന്നത് വേദം പോലെയാണ്. ഛന്ദസ് എന്ന് പറഞ്ഞ വേദം, സൂത്രം എന്ന് പറയുന്നത് വേദം പോലെയാണ്. അതുകൊണ്ട് എന്താ വേദം പോലെ ആയതുകൊണ്ട്? ഛന്ദസി ദുഷ്ട അനുവിധി പറയുന്നു. ഛന്ദസ്സിൽ വേദത്തിൽ ദുഷ്ടമായതെന്തോ, എന്താണോ നമ്മൾ കണ്ടത് അതിനെ അനുവിധി അനുസരിക്കുക. വേദത്തിൽ എന്താണോ കൊണ്ട് അതിനനുസരിക്കുക. അവിടെ എന്തുകൊണ്ട് അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ആ അക്ഷരം എന്തുകൊണ്ട് അവിടെ വന്നു എന്ന് ചോദിക്കരുത്. ഛന്ദസി ദുഷ്ടാനുവിധി, ഛന്ദസ്സിൽ എന്ത് കണ്ടോ അതിനെ നമ്മൾ പിന്തുടരുന്നു. അപ്പോൾ സൂത്രവും വേദം പോലെയാണ്. അപ്പോൾ സൂത്രത്തിൽ എന്ത് കണ്ടോ ചോദ്യം ചെയ്യരുത്, എന്തുകൊണ്ട് വന്നില്ല. അവസാനം വന്നു പറയുമ്പോൾ എല്ലാം വരുമ്പോൾ എന്തായി, വലിയ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അബദ്ധമാണെങ്കിലും ചോദ്യം ചെയ്യരുത്. പാണിനിയുടെ നിയമത്തെ പാലിച്ചിട്ടില്ല, എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. എന്തുകൊണ്ട്? പാണിനി വലിയ ആളാണ്, ഋഷിയാണ്. അവസാനം അവിടെ വന്നെത്തും. പ്രഭു സ്വാതന്ത്ര്യം ആപന്ന ഏതിച്ഛതി കരോതി തത്. പ്രഭു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരനെന്നാണ്. സ്വാതന്ത്ര്യത്തെ പ്രാപിച്ചവനായിട്ട് എന്ത് ആഗ്രഹിക്കുന്നു അത് ചെയ്യും. ഇവിടെ ഇപ്പൊ സന്ധി ചെയ്യണ്ട എന്നാണ് ആഗ്രഹിച്ചാൽ ചെയ്യത്തില്ല, സന്ധി ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചാൽ ചെയ്യും. താനാരാ ചോദിക്കാൻ? അതുകൊണ്ട് ഒരുപാട് കടന്നു ചോദിച്ചു കളയരുത്. കൃഷി അങ്ങനെയൊക്കെ ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നു. നമ്മളവിടെ സന്ധി ചെയ്തില്ല, അത്ര തന്നെ സാധാരണ. എന്ന് വെച്ചാൽ പാണിനി എന്ന് പറയുന്ന കൃഷിയോടുള്ള ആ അതിരുകടന്ന ആദരവും മറ്റു കാര്യങ്ങളും കൊണ്ട് വ്യാഖ്യാതാക്കൾ അങ്ങനെ ഒരു സമാധാനത്തിൽ എത്തിച്ചേരുകയാണ്. തെറ്റെന്തായാലും തെറ്റാണ്. പാണിനിയുടെ നിയമം പാണിനി തന്നെ ചെയ്തില്ലെങ്കിൽ അത് തെറ്റല്ലേ? നമുക്ക് തന്നെ ഇപ്പോൾ അറിയാം, നമ്മൾ ഇപ്പോൾ പാണിനിക്ക് അറിയാതെ സംഭവിച്ചു എന്ന് പറയാൻ പറ്റും? അതെന്തായാലും പറയാൻ പറ്റില്ല. കാരണം പാണിനിയാണ് നമ്മളെ പഠിപ്പിച്ചത്. ഏങ്ങ പദാന്താതീ ആ നിയമം ഇവിടെ വരണ്ടേ? അപ്പോൾ അതിന് ഒരു സമാധാനം, അത്രയും വലിയ ഭക്തി ഇല്ലാത്ത ആൾക്കാർ പറയുന്ന ഒരു സമാധാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണിന് ഉപയോഗിച്ചിരിക്കുന്ന പല സൂത്രങ്ങളും പണിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പണിക്ക് മുമ്പുണ്ടായിരുന്ന സൂത്രങ്ങൾ കൂടെ ചേർത്തിട്ടാണ്, അല്ലാതെ വ്യാകരണം എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ പണിനി ഉണ്ടാക്കിയൊന്നുമല്ല. അതിന് തെളിവ് എന്തെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഒരുപാട് കോതോക് ഗർഭസ്യ അമംഗ് സ്ഫോടായനസ്യ ലോപസ്യാകല്യസ്യ ഇങ്ങനെ എത്രയോ ആചാര്യന്മാരുടെ പേര് പറയുന്നു. അവരെല്ലാം പാണിനിയുടെ കാലത്തോ പാണിനിയുടെ മുമ്പോ ഉണ്ടായിരുന്നവരാണ്. അവർക്കൊക്കെ സൂത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പാണിനി തൻ്റെ സൂത്രങ്ങളുണ്ടാക്കുമ്പോൾ ലോകത്ത് അന്ന് പ്രചാരം നേടിയിരുന്ന സൂത്രങ്ങളൊക്കെ അതുപോലെ തന്നെ അങ്ങ് സ്വീകരിച്ചതിന് മാറ്റം വരുത്തിയില്ല. അത് ആ ആചാര്യന്മാരോടുള്ള, ഇന്ന് പാണിനിയോട് മറ്റുള്ളവർക്ക് തോന്നുന്നത് പോലെയുള്ള ഭക്തിയും ബഹുമാനവും കൊണ്ട് ആ സൂത്രങ്ങളെ അതുപോലെ അങ്ങ് സ്വീകരിച്ചു. എന്നുവെച്ചാൽ ബാക്കിയുള്ളവർ മനസ്സിലാക്കിക്കോളും. അന്നത്തെ കാലത്ത് എന്താണ് സൗകര്യം കൊണ്ട് പറഞ്ഞു കൊടുക്കാം ശിഷ്യന്മാർക്ക്, ഈ ഭൂപകോ പുരസ്യവാസി എന്ന് പറയുന്ന ആ ഈ സൂത്രം ഇന്ന സംഹിതയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ഈ രീതിയിലാണ് ഇത് പഠിച്ചു വരുന്നത്. പക്ഷേ നമ്മളിന്ന് പറയുന്ന ഈ നിയമം അനുസരിച്ച് ഇവിടെ പൂർവ്വരൂപം വേണം, പക്ഷേ ഇത് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഇത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞുണ്ട്, ഗുരുകുലത്തിൽ പഠന പാഠന സമ്പ്രദായത്തിലൂടെ രൂപപ്പെട്ടു വന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ പാണിനി അതിന് പ്രചാരം കിട്ടിപ്പോയതുകൊണ്ട് തിരുത്താൻ ശ്രമിച്ചില്ല. ആ സൂത്രങ്ങൾ തിരുത്തി കഴിഞ്ഞാലും പ്രശ്നമുണ്ട്. കാരണം സൂത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് പേര് മനഃപ്പാഠം ചെയ്ത് വയ്ക്കുന്നതാണ്, അന്നത്തെ കാലത്ത് വിശേഷിച്ച്. തിരുത്തിയ പ്രശ്നം വരും. പിന്നെ ഇതിനാ പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഇതൊരു സ്വരം തോടുകൂടിയൊക്കെ ഉച്ചരിക്കുന്നു, സ്വരിതം അത് ഇതെല്ലാം വരും. അപ്പൊ അതുകൊണ്ട് അത്തരം സൂത്രങ്ങളെ പാണിനി തിരുത്താൻ പോയില്ല, അതിനെ അതുപോലെ തന്നെ അങ്ങ് സ്വീകരിച്ചു. അപ്പോൾ ലോകത്തിൽ പ്രചാരത്തിലിരിക്കുന്ന ശബ്ദങ്ങൾ അതിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ പാടില്ല. അത് വൈയാകരണന്മാരുടെയും ഒരു ധാരണയാണ്, അത് തിരുത്തേണ്ട കാര്യമില്ല. പ്രചാരം കിട്ടുന്നതിന് മുമ്പ് ആ തിരുത്തുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കാണ് അന്താരാഷ്ട്രീയം. മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അന്താരാഷ്ട്രീയം. അന്താരാഷ്ട്രം അവിടെ എന്താ സംഭവിക്കുന്നത്? അന്താരാഷ്ട്രത്തെടുക്കുക, അന്തരാഷ്ട്രം. അന്തരാഷ്ട്രം രായുടെ പരതരായിരുന്നു, ഓരോരോ പ്രകാരം ലോപിച്ച് അന്താന്നുള്ളതിന് ദീർഘമെന്ന് അന്താരാഷ്ട്രം. അങ്ങനെയാണ് ആ ശബ്ദം വരുന്നത്. ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ രാഷ്ട്രശബ്ദത്തിൽ നിന്ന് ഛപ്രത്യം വന്നിട്ട് സംസ്കൃതത്തിലെ രാഷ്ട്രീയം എന്നുള്ള രൂപമേ ശ്രദ്ധിക്കത്തുള്ളൂ, രാഷ്ട്രീയം വരത്തില്ല. പക്ഷെ നമ്മൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതാണെന്തെന്ന്? രാഷ്ട്രീയം. അപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്ന സംസ്കൃത ശബ്ദത്തിന് മലയാളത്തിൽ കൊണ്ടുവന്നപ്പോൾ നമ്മൾ എന്താക്കി? രാഷ്ട്രീയം. നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? മലയാളത്തിൽ വന്നപ്പോൾ അതിന് മാറ്റം വന്നു. പക്ഷെ സംസ്കൃതം പഠിച്ചവർ നോക്കുമ്പോൾ അത് തെറ്റാണ്. ഒരു സംസ്കൃത ശബ്ദമാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം മലയാളത്തിൽ രാഷ്ട്രീയമായത്. പക്ഷെ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റല്ല. അത് പ്രചാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് തെറ്റല്ല. അപ്പോൾ ലോകത്തിൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു ശബ്ദത്തെ ഒരാളായിട്ട് മാറ്റാൻ പറ്റത്തില്ല. അത് മാറ്റ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മൊബൈല്. നമ്മളാരെങ്കിലും വിചാരിച്ചാൽ ഈ ശബ്ദത്തെ തിരുത്താൻ പറ്റുമോ? സാധ്യമല്ല. ഇതിന് പകരം വേറൊരു ശബ്ദം കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ അത് നമുക്ക് ഉപയോഗിക്കാനേ പറ്റൂ. അതിന് പകരം വേറൊരു പദം ഉപയോഗിക്കാൻ പറ്റത്തില്ല. എത്രയോ സാങ്കേതിക ശബ്ദങ്ങൾ അങ്ങനെയാണ്. അപ്പം ഈ സാങ്കേതിക ശബ്ദങ്ങളെ പോലെയാണ് സൂത്രങ്ങളും. അത് ഉപയോഗിച്ച് പരിചയം വന്നു കഴിഞ്ഞാൽ അതിൽ പിശകുകളുണ്ടെങ്കിലും അത് സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മറ്റ് സംഹിതകൾ എന്ന് വെച്ചാൽ മറ്റ് ഗ്രന്ഥങ്ങൾ, വ്യാകരണ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചിരുന്ന ശബ്ദങ്ങളെ പാണിനി എടുത്ത് ഉപയോഗിച്ചപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പോയില്ല. കാരണം അതിന് പ്രചാരം കിട്ടിയതുണ്ട് ആ സൂത്രങ്ങൾ. എന്നാൽ തൻ്റെതായ നിയമങ്ങൾ അവിടെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പിന്നെ മറ്റൊന്നുകൊണ്ട് പാണിനിക്ക് മുമ്പ് ഈ പൂർവ്വരൂപം നിർബന്ധമായിരിക്കണമെന്നില്ല. ആ നിയമം പാണിനിയാണ് പറഞ്ഞല്ല. ഭാഷയെന്ന് പറയുന്നത് പ്രചാരത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഭാഷയെന്ന് പറയുന്നത് അങ്ങനെ മാറാതിരിക്കുന്നതല്ല. ഒരു ഭാഷ മാറാതിരുന്നു കഴിഞ്ഞാൽ അത് മൃതം. അതാണ് സംസ്കൃതത്തിനും പറ്റിയത്. സംസ്കൃതം മാറാതെ വന്നപ്പോൾ അത് മൃതമായിപ്പോയി. അതാണ് സംസ്കൃതം മൃതഭാഷയായത്. ജീവത് ഭാഷയെന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് രൂപമാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്നെ ഈ മലയാളത്തിൽ ഇന്ന വാക്ക് ശരി, ഇന്ന വാക്ക് തെറ്റെന്നൊക്കെ ചില ആൾക്കാർ പറയും. അബദ്ധമാണ് അങ്ങനെ പറയുന്നു. പിന്നെ വിവരമില്ലാത്ത ആൾക്കാർ അതൊക്കെ വായിച്ചു പഠിച്ചിട്ട് അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ശരി പിന്നെ തെറ്റാക്കും, തെറ്റിന് ശരിയാക്കും. അങ്ങനെയില്ല. ഒരു ശബ്ദം പ്രചാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ശരി. അതുകൊണ്ടാണ് ഈ സൂത്രത്തിന് തന്നെ ഭാഷ്യവും വ്യാഖ്യാനവും എത്രയോ എത്രയോ ഇത് വിപുലമായി. കാരണം പിന്നീട് വരുന്ന ശബ്ദങ്ങളെ ഉൾക്കൊള്ളാൻ ഈ സൂത്രങ്ങൾ പോരാതെ വന്നു. വ്യാഖ്യാനിച്ച് പിന്നെ ഭാഷയ്ക്കനുസരിച്ച് നിയമങ്ങൾ മാറ്റേണ്ടി വന്നു. അല്ല, നിയമത്തിനനുസരിച്ച് ഒരിക്കലും ഭാഷ മാറത്തില്ല. അതാണ് ഭാഷ വളരുന്നതിൻ്റെ ലക്ഷ്യം. പിന്നെ എന്തിനാ നിയമങ്ങൾ പറയുന്നതെന്ന് ചോദിക്കും. കാരണം നമുക്ക് ആശയവിനിമയം നടക്കണം. ഭാഷയുടെ ഉപയോഗം അതാണ്. ആശയവിനിമയത്തിന് ഉപകരിക്കുമോ ആ ഭാഷ ശരി. അതാണ് ഭാഷയെക്കുറിച്ചുള്ള അതിന് വ്യത്യാസമുണ്ട്. അതായത് പണിയുടെ കാലഘട്ടത്തിലെന്ന് വെച്ചാൽ ശിഷ്ടന്മാരെന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു ഭാഷ ശരിക്കും ഉപയോഗിക്കും. ഇന്നങ്ങനെയല്ല. ഭാഷ പ്രയോഗിക്കുന്ന എല്ലാവരും ശിഷ്ടന്മാരാണ്. നമുക്ക് ശിഷ്ടന്മാരെന്ന് പറഞ്ഞ ഒരാളെ ഇന്ന് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ശിഷ്ടന്മാരെ കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? യതസ്മിൻ ആര്യാവർത്തി കേട്ടിട്ടുണ്ടോ? യതസ്മിൻ ആര്യാവർത്തി ആര്യനിവാസി കുംഭീർ ധാന്യാഹ അലോലുപ്പാഹ അഗ്രഹ്യമാണ് കാരണാഹ. കിഞ്ചിതന്തരേണ കസ്യാംശദ്വിദ്യായാം പാരംഗതാഹ തത്ര ഭവന്തഃ ശിഷ്ടാഹ. മഹാഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നു. അന്ന് ശിഷ്ടന്മാർക്ക് അങ്ങനെ ഒരു ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുമ്പ് ശിഷ്ടന്മാരെന്ന് പറയുന്ന ഭാഷ അന്ന് സംസ്കൃത ഭാഷ സാർവത്രികമായി ഉപയോഗിച്ചിരുന്നില്ല. ഓരോ പ്രാന്തങ്ങളിൽ ഓരോ രീതി ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ഭാഷ നിയമം ഉണ്ടാക്കുമ്പോൾ മാതൃകമായ ഒരു ഭാഷ വേണ്ടേ? ഏത് ഭാഷ എടുക്കണം? പാണിനി തന്നെ പറയും പ്രാചാം ഉദീജാം, പല ദേശത്ത് പല രീതിയിലാണ് ഭാഷ വരുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്തു, മാതൃകയായിട്ടെടുത്തു. അതിന് എന്ത് പറഞ്ഞു, ആര്യാവർത്തി ആര്യനിവാസി. ആര്യാവർത്തം എന്ന് പറയുമ്പം ഹിമാലയത്തിനും ഇന്ത്യനും ഇടയ്ക്കുള്ള സ്ഥലം മനുസ്മൃതി പറയുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിനും അറബിയൻ സമുദ്രത്തിനും ഇടയ്ക്ക്, ഇന്ത്യനും ഹിമാലയത്തിനും ഇടയ്ക്കായി വരുന്ന സ്ഥലം, അതിനും കുറച്ച് ഭാഗം ആര്യനിവാസി. അതാണ് ആര്യന്മാർ, അതായത് സംസ്കൃത ഭാഷ സംസാരിച്ചിരുന്നവരെയാണ് ആര്യന്മാരെന്ന് പറഞ്ഞു. ഏ ബ്രാഹ്മണാഹ തത്ര വസന്ത, അവിടെ താമസിക്കുന്ന ബ്രാഹ്മണർ, അവരാണ് സംസ്കൃത ഭാഷ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത്. ബാക്കി പ്രാകൃതര് പ്രാകൃത ഭാഷ ഉപയോഗിച്ചിരുന്നു. അവിടെ താമസിക്കുന്ന ബ്രാഹ്മണർ എന്ന് പറയുന്ന അന്നത്തെ സംസ്കാര സമ്പന്നരായ ജനങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഏതസ്മിൻ ആര്യാവർത്തേ ആര്യനിവാസേ ബ്രാഹ്മണാഹ എന്ന് പ്രത്യേകം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭാഷയെ മാതൃകയാക്കിക്കൊണ്ടാണ് പാണിനി അവരെ കുറിച്ച് പറയുന്നത്. എന്താണ് അവര് സംസ്കാര സമ്പന്നരെന്ന് പറയുന്നതിന് വേണ്ടി പറയുന്നത്, കുംഭീ ധന്യാഹ, അവരുടെ സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്നവരാണ്. കാരണം സമൃദ്ധി ഉണ്ടെങ്കിൽ ഇതൊക്കെ ചിന്തിക്കാനും പറയാനും ഒക്കെ അവസരം കിട്ടത്തുള്ളൂ. കഷ്ടപ്പാടാണെങ്കിൽ ആർക്കെങ്കിലും, നമ്മളിപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഇരുന്ന് ചിന്തിക്കുന്നു, ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അലോലുപാഹ എന്ന് പറയുന്നു, ഇവർ അലോലുപന്മാരായിരുന്നു. രണ്ടർത്ഥത്തിൽ, ഒന്നെന്താണ്, അവര് സമൃദ്ധി ഉണ്ടായിരുന്നെങ്കിലും വിഷയലോലുപന്മാരായിരുന്നില്ല. അങ്ങനെയാണെങ്കിലും ഇതൊന്നും ചിന്തിക്കാൻ സമയം കിട്ടത്തില്ല. പിന്നെ മറ്റൊന്നെന്താണ്, അവർ പൊങ്ങച്ചക്കാരായിരുന്നില്ല. അങ്ങനെ അർത്ഥം പറയുന്നു. പൊങ്ങച്ചക്കാരുടെ ലക്ഷണം എന്താണ്, അവരുടെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത്തരം കാര്യങ്ങളിലൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. ഭാഷയോ സംസ്കാരമോ ഇത്തരം കാര്യങ്ങളിലൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. ആണ് ഏതസ്മിൻ ആര്യ നിവാസേ ആര്യാവർത്തേ ബ്രാഹ്മണാഹ കുന്തീ ധാന്യാഹ അലോലുപാഹ അഗ്രഹ്യമാണ കാരണാഹ. പ്രത്യേകിച്ചൊരു പ്രയോജനമൊന്നും നോക്കിയിട്ടല്ല, അവർക്ക് ഭാഷയോടുള്ള പ്രതിബദ്ധത, സംസ്കാരത്തോടുള്ള പ്രതിബദ്ധത ഉണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്ത് ലാഭം ഉണ്ടാകുമെന്ന് നോക്കിയിട്ടൊന്നുമില്ല. അവർ ഭാഷയെ പരിപാലിച്ചിരുന്നു. കിഞ്ചിത് അന്തരേണ കസ്യാശ്ചിത് വിദ്യായം പാരംഗത, ആ പ്രദേശത്തുണ്ടായിരുന്ന ജനങ്ങൾ ഏതെങ്കിലും ഒരു വിദ്യയിൽ പാരംഗതന്മാരായി മറുകര കണ്ടവരായിരിക്കും. എന്നുവെച്ചാൽ അവർ വെറും ലൗകികമായി സുഖഭോഗങ്ങളിൽ അങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നില്ല. ഒരു നല്ല സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. തത്ര ഭവന്ത ശിഷ്ടാഹ, അങ്ങനെയുള്ള മഹാത്മാക്കൾ ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൽ ആ ഭാഗത്ത് ആര്യാവർത്തത്തിൽ ജീവിച്ചിരുന്നു. അവരെ ബ്രാഹ്മണർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ ഭാഷ അതിനെ മാതൃകയാക്കിക്കൊണ്ടാണ് അന്ന് ഭാഷയ്ക്ക് നിയമങ്ങളെല്ലാം ചെയ്തത്, നിയമങ്ങൾ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ശിഷ്ടപരിഗ്രഹാർത്ഥ അഷ്ടാധ്യായി. അപ്പോ ഈ നിയമത്തിലൂടെ ഭാഷയെ സൃഷ്ടിക്കുന്നില്ല, ശിഷ്ടന്മാർ പ്രയോഗിക്കുന്ന ഭാഷയ്ക്ക് നിയമത്തെ കണ്ടെത്തും. പക്ഷെ ഇന്ന് കാലമൊക്കെ മാറി, ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേകം ആൾക്കാരെ ശിഷ്ടന്മാരെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ആശയവിനിമയത്തിന് വേണ്ടി ഭാഷ ഉപയോഗിക്കുകയും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യുന്ന എല്ലാവരും ശിഷ്ടന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ പോലെയുള്ള കടുത്ത നിയമങ്ങളൊന്നും കൊണ്ടുവരാനും പറ്റത്തില്ല, അസാധ്യമായ കാര്യമാണ്. അപ്പോൾ പ്രയോഗത്തിലിരിക്കുന്ന ഭാഷയ്ക്കനുസരിച്ച് നിയമങ്ങളുണ്ടാക്കും. അതിനകത്ത് നിന്നുകൊണ്ട് തെറ്റ് ശരി എന്തെന്ന് കൂടുതൽ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്കിത് ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട്, പഴയ ഗ്രന്ഥങ്ങളെല്ലാം ഈ നിയമങ്ങൾക്കനുസരിച്ച് എഴുതി വച്ചിരിക്കുന്നു. ആ ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ നിയമങ്ങൾ അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് സംസ്കൃതത്തിന് ഇത് ആവശ്യമായി വരുന്നത്. അപ്പോ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇതൊക്കെ ഓരോ കാര്യങ്ങൾ സമാസമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പം നമ്മളെ സന്ധിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാതെ വരും. നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ കിടക്കേണ്ട, ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. പിന്നെ പഠിക്കുന്ന ഭാഗങ്ങളിൽ സൂത്രങ്ങളിൽ നമുക്ക് ശ്രദ്ധ വേണം. സസജുഷോരു എന്ന് പറയുന്ന സൂത്രത്തെ നമ്മളെങ്ങനെ പിരിക്കും? പിരിക്കുന്നത് വിഗ്രഹമെന്നാണ് ഞാൻ ചോദിച്ചത്. സന്ധി വിച്ഛേദം ചെയ്യുന്നു. എങ്ങനെയാണ്? എങ്ങനെ? സസജുഷ രുഹു എന്നാണോ? സസജുഷ രുഹു എന്ന് പിരിക്കാൻ പറ്റുമോ? കറക്റ്റ്. സസജുഷോഹോ ഗോളടിച്ച്, ശരിയാണ്. സസജുഷോഹോ രുഹു. ഇനി ഇവിടെ സന്ധി ചെയ്യുക, എഴുതണമെന്നില്ല, പറഞ്ഞാൽ മതി. എങ്ങനെ വരും? സസജുഷോ, സസജുഷോസ് രു, പിന്നെ അടുത്ത സൂത്രം വരുന്നു സസജുഷോര് രു എന്ന് വരുന്നു, പിന്നെ എന്ത് വരുന്നു? രോരി. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കിയതും അതാണ്. രോരി വരുന്നിടത്തെല്ലാം സംശയം വരും. ഈ പഠിച്ച ഭാഗത്തു നിന്നൊക്കെ ഒരു സംശയമില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം ഉണ്ടായി, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ പഠിച്ച ഭാഗങ്ങളിൽ കൂടുതൽ സന്ധിയുടെ കാര്യങ്ങളും മറ്റുമൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഉദാഹരണങ്ങൾ വേണമെന്ന് പറഞ്ഞു, ഒരുപാട് ഉദാഹരണങ്ങൾക്ക് നമ്മൾ പുറത്തു പോകണ്ട. പുസ്തകത്തിൻ്റെ തുടക്കം തന്നെ എടുക്കുക. തുടക്കം ആദ്യത്തെ പരിയെടുക്കുക. ഇതി മഹേശ്വരാണി സൂത്രാണി അനാദി സപ്ഞാർത്ഥാനി. അവിടെ എന്ത് സന്ധ്യ വന്നത്? ഏഷാം അന്ത്യ ഇതഹ. ഇവിടെയോ? ഏഷാം അന്ത്യ ഇതഹ. എന്താ പറഞ്ഞത്? ലോപശകലിച്ച് വരുന്നതിന് മുമ്പ് എന്ത് വന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത്. സസ്യചുഷോരു പൂർവസ്യ ആശി, പിന്നെ അത് വേറെ എന്തിനാ നമ്മൾ ഉദാഹരണം? ഇതീ പ്രസവത്തിൽ തന്നെ ഉണ്ടല്ലോ ഉദാഹരണങ്ങൾ, നോക്കിയാൽ മതി. ശ്രദ്ധ വേണം അവിടെ. അന്ത്യ ഇതഹ, അന്ത്യ വിസർഗം കണ്ട ഉടൻ എന്ത് ചെയ്യണം? സകാരം അന്ത്യാഹ എന്നുള്ളതിനെ നമ്മൾ പിരിക്കുന്നത്. അപ്പൊ അന്ത്യാസ് ബഹുവചന രൂപമാണ് ഇതോ ഇതഹ. ഇതഹ എന്ന് പറയുന്നതിന്റെ വിശേഷം സകാരം വന്നു. അവിടെ എന്ത് ചെയ്തു? യത്വം വന്നു, ലോപം വന്നു. ലോപശകലസ്യം ഒന്നുകൊണ്ട് അവിടെ സന്ധി വരുന്നില്ല. നമ്മളെ പഠിച്ച ഭാഗങ്ങളിൽ നോക്കിയാൽ മതി. ഞാനിനി ഉദാഹരണം പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഹകാരാദിഷു അകാര, അകാര ഉച്ചാരണാർത്ഥ. എങ്ങനെ? സസുഷ്വരു ഖരവസന വിസർജനയുടെ വരുമോ? പരത്തിലും അത് തന്നെ. ഇങ്ങനെ ഇരുന്നാൽ ഉടൻ നമുക്ക് ഊഹിക്കാം. പരത്തിലൂ ഇരിക്കുന്നു. അപ്പൊ എന്തായിരിക്കും? ഭോഗോപസിയാവുന്നു. ഇതൊരു മഹാസംഭവമായിട്ടൊന്നും നിങ്ങൾ എടുക്കണ്ട. ഇത് നിസ്സാര കാര്യമാണ്. നമുക്ക് പറ്റുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ ഇത് ആർക്കും പറയുകയും ചെയ്യുകയും ചെയ്യാമെന്നുള്ള കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞാൻ ശ്രദ്ധിച്ചു, ഇത്ര വ്യത്യാസമുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വായിക്കുമ്പോൾ ഇതെന്താ അവിടെ സംഭവിച്ചത്, ആ ഊന്നിരിക്കുന്നു, ചെറിയൊരു ശ്രദ്ധ കൊണ്ട് മനസ്സിലാക്കാമെന്നുള്ള കാര്യങ്ങളാണ്. ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് അത് സംഭവം വരുന്നത്. ഇതുപോലെ നമ്മൾ പഠിച്ച ഉദാഹരണങ്ങൾ അടുത്തെഴുതിയിരിക്കുന്നു. ഉപദേശ ആദ്യോച്ചാരണം പിന്നെ പിന്നെ പിന്നെ ഇത്രയേ ഉള്ളൂ. എത്രയോ സ്ഥലത്ത് ഇത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ വേറെ ഉദാഹരണം ചോദിക്കുന്നത്? പഠിച്ച ഭാഗങ്ങളല്ലേ പഠിച്ച സൂത്രം, അതിൻ്റെ ആപ്ലിക്കേഷൻ അതറിഞ്ഞിരുന്നാൽ എവിടെ അത് പ്രയോഗിക്കണം? വിദ്യ കയ്യിലുണ്ട്, പ്രയോഗിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ? അപ്പോൾ അവിടെ ശ്രദ്ധ വേണം, വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എന്താ അങ്ങനെ ഇരിക്കുന്നു, മനസ്സിൽ ജിജ്ഞാസ. അപ്പോൾ നമ്മൾ പഠിച്ചാണെങ്കിൽ അവിടെ മനസ്സിലാവും. സദൃശ്വരു പോകുറിച്ച് യാ ലോകശാലിസ്യ ഉപദേശാദ്യ വെച്ചാൽ അതുപോലെ അതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ അടുത്ത് വരുന്ന നിങ്ങൾ ഓരോ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഉദാഹരണങ്ങളാണ്. അത് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു വിധി പഠിച്ചു മനസ്സിൽ ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇപ്പോൾ വിസർഗം വരുന്ന ഒരു വിസർഗവിധി, അത് പഠിക്കുമ്പോൾ ഉടൻ നമ്മൾ ചിന്തിക്കണം വിസർഗം വിധിക്കുന്ന ഏതൊക്കെ വിധികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാത്തിനെ കുറിച്ചും ഒന്ന് ചിന്തിക്കണം. അതെന്തുകൊണ്ട് ഇവിടെ വന്നില്ല, ഇതെന്തുകൊണ്ട് ആസനങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ പരസ്പരം ബന്ധപ്പെടുത്തി ചിന്തിക്കണം, ഉദാഹരണങ്ങൾ വെച്ച് ചിന്തിക്കണം. തുടക്കത്തിൽ മാത്രമേ ഇതിനൊരു പ്രയാസമുള്ളൂ. കുറച്ച് മുമ്പോട്ട് ഇപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേഗത കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഭയം മാറ്റിയെടുത്താൽ മതി, അല്ലാതെ ഇതിൽ പ്രതീക്ഷിച്ചൊന്നുമില്ല. ഭൂഭഗവാഗോ പൂർവസ്യ എന്ന് വെച്ചാൽ യകാരാദേശം വരും. യകാരാദേശം വരുന്ന എത്ര സൂത്രം നമ്മൾ പഠിച്ചു? ഏതൊക്കെ പഠിച്ചു? ഏച്ചു വായു വായവ, പിന്നെ ഇഗോയണ ശീലം വന്നു, പിന്നെ ഭൂഭഗോ പൂർവസ്യവാസി വന്നു, പിന്നെ അതിൽ യകാരാദേശം വരുന്നുണ്ടോ? ലോപശാകല്യസിൽ ഏകാര ആദേശം വരുന്നുണ്ടോ? ഏകാര ആദേശം വരുന്ന വേറെ ഏതുണ്ടെന്നാണ്? വേറെ ഏതുണ്ട്? ഏതുണ്ട്? വേറെ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുന്ന അനന്തരം പേടിക്കുന്നു. ഉണ്ടോന്ന് ചോദിച്ചു. അത് വിധിസൂത്രമാണ്. അതാ ശരി, ഈ സ്ഥാനയന്ത്രമാന്ന് പറയുന്ന എന്ത് സൂത്രമാണ്? അതുപോലെ എത്ര എണ്ണം പഠിച്ചിട്ടുണ്ട്? പരിഭാഷാ സൂത്രങ്ങൾ നമ്മൾ കുറച്ച് സൂത്രങ്ങളിലേ പഠിച്ചുള്ളൂ. ആ യഥാസംഖ്യം അനുദേശക സമാന, പിന്നെ സ്ഥാനയന്തരതമഹ, അതെല്ലാം ഏത് വിഭാഗത്തിൽപ്പെടും? സംജ്ഞാസൂത്രങ്ങൾ ഒക്കെ. അല്ലാതെ നമ്മൾ പഠിച്ചു ഷഷ്ടി സ്ഥാന യോഗ നമ്മൾ പഠിച്ചതാണ്. ഇതിനകത്ത് വരുന്നതല്ലെങ്കിൽ പരിഭാഷയാണത്. ഇതിനകത്ത് വന്നില്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് ഒരുപാട് സൂത്രങ്ങൾ വരുന്നുണ്ട്, നമ്മളതൊക്കെ ഒഴിവാക്കി നമ്മൾ അത്യാവശ്യം വേണ്ട സൂത്രങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. അതുകൊണ്ടാണ് രണ്ടെണ്ണം വന്നില്ലെങ്കിൽ വേറെ വന്നത്. അതുപോലെ ഏകാദേശം വരുന്ന എത്ര വിധികൾ പഠിച്ചു? ഏകാദേശം വരുന്ന ആഗുണ വൃദ്ധിരേതി യംഗപദാന്തതതി, പിന്നെ അത് ഏകാദേശമല്ല, പൂർവത്തിനാദേശം വരുന്ന. അങ്ങനെ ഇതിനെല്ലാം സമാന സ്വഭാവമുള്ള സൂത്രങ്ങളെ ഓരോരോ ഗ്രൂപ്പിൽപ്പെടുത്തി മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഓർത്തു വയ്ക്കുന്നതിനും മനസ്സിലാക്കാനുമുള്ള രീതികൾ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ലോപം വിധിക്കുന്ന ഏതൊക്കെ പഠിച്ചു? ഉം ഇനി ഒന്നുണ്ട്, പരിസർവേഷം, പിന്നെ പിന്നെ ഇനി ഒന്നുകൂടെ ഉണ്ട്. തസ്യലോക അദർശൻ ലോക അതല്ല. ഏതത്തതോഹോ സുലോകോ, ഈ ലോകം വിധിക്കുന്ന സ്ഥലത്തെല്ലാം വരുന്ന ഒരു സൂത്രമുണ്ട്. ഏതാണ് ആ സൂത്രം? വരാതെ ലോകം വിധിക്കാനേ പറ്റത്തില്ല. ഏതത്തതോഹോ സുലോകോ എന്നിടത്ത് സദൃശ്യർ വന്നോ? വന്നില്ലല്ലോ. ലോകം വിധിച്ചാൽ ആ സൂത്രത്തിന്റെ സഹായം ഇല്ലാതെ ലോകം നടക്കത്തില്ല. അദർശനൻ ലോക, ഇങ്ങനെ പരസ്പര സൂത്രങ്ങളെ ബന്ധപ്പെടുത്തി എങ്ങനെയാണ് വരുന്നതെന്ന്, അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ വെറുതെ ഇരിക്കാറില്ല, എന്തെങ്കിലും ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കാറുള്ളൂ, എന്നാലും ഞാൻ പറയുകയാണ്, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ചിന്തിക്കുക മനസ്സിൽ. എന്തായാലും മനസ്സിലെന്തെങ്കിലും വേണ്ടാതീനം വരും. അപ്പോൾ ഇത് ചിന്തിച്ചാൽ ഇതൊരു ഗുണവും കൂടെയുണ്ട്, ആവശ്യമില്ലാത്തതൊന്നും മനസ്സിൽ ചിന്തിക്കേണ്ടി വരത്തില്ല. മനസ്സിനൊരു വ്യായാമമായി. അപ്പോൾ അതാണ് അതിൻ്റെ പ്രയോജനം. അപ്പോൾ ഇനി ഒരു ചാൻസ് കൂടെയുണ്ട്. ഇതുവരെ പഠിച്ചതിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നാളെ ഇവിടെ എഴുതി വയ്ക്കാൻ ഒരു അവസരം കൂടെ തന്നിരിക്കുകയാണ്. എന്ത് അബദ്ധമായാലും കുഴപ്പമില്ല, എഴുതി വയ്ക്കാം.